ഇതാണ് ധാതു. സ്രംസതേ ലിട്ടില രൂപം. സസ്രംസേ സസ്രംസാദേ സസ്രംസേ ലുട്ട് സംസിത സംസി ഉത്തമക്ഷേകോയനം സംസി സംതിതാഹേ ലട്ട് സംസിഷ്യതേ ലോട്ട് സംസേയാതാം ശ്രംസ് പരത്തിൽ എന്ത് വരുന്നു? അങ്ങ് വരുന്നു. സൂത്രം ദുദ്ഭ്യോ ലുങ്ങി പ്രകാരം പരസ്മിതം വരുന്നു. പുഷാദി ദുദാദി ഋത പ്രസ്മിതേഷ് ചിളിക്ക് അങ്ങ് വരുന്നു. ശ്രംസ് ആ നിരിക്കുമ്പോ സൂത്രം വരുന്നു. അനിരുദാഹലബുദായ കിങ്കി പരത്തിലിങ്ങിത്തിരിക്കുന്നുണ്ട്. ഇവിടുത്തെ അനുസ്വാരം നകാരജമായതുകൊണ്ട് നകാരത്തിന് ലോകം വരുന്നു. അസ്രസത് എന്ന് വരും. നകാരജവും അനുസ്വാര പഞ്ചമവും ജലിധാദൃശവും പറയുന്ന ചായയുടെ സപ്തമി ചേതല്ല. ചേ എന്ന് പറഞ്ഞ ചായയുടെ സപ്തമി ച പരമരിക്കുമ്പോ അത് സായിരുന്നു. സുന്നിരുന്നു. അവിടെ സകാരത്തിന് ശകാരം വന്നിട്ടാണ് എന്ത് വന്നത്? ശു ആയിരുന്നു. വവ്രഷ്ഠ എന്നി വരും. സമ്പ്രസാരണം വന്ന് വവ്രഷ്ഠ എന്നൊക്കെ വരുന്നിടത്ത് ഇതിന്റെ ആവശ്യം വരും. സകാരജമാണ് ശകാരം. ചാപരമരിക്കും. ഇവിടെ ഏതാ ചാപരമരിക്കുന്നത്? ഓവ്രസ്ഛേദന എന്ന് പറയുന്ന ധാതുവിന്റെ ചകാരം. അത് പരമരിക്കെ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന വ്രസ്ഛു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് വ്രശു ധാതു പഠിച്ചത്? അവിടെ ഈ ധാതു പഠിച്ചു. വ്രശ്ചാതു. ആ ധാതുവിന്റെ ശകാരം എന്ന് പറയുന്നത് സകാരജമാണ്. എപ്പോ ശകാരം പരിവരിക്കുന്നു. അടുത്തു വരുന്നത് നാലാമത്തെ പദം. അതിന്റെ പഞ്ചമിയാണ് ഋഷാട്ട്. ഋഷാത്ത് എന്ന് പറയുന്നത് ഷ്ടുത്വം വന്നിട്ട് എന്ത് വരും? ഋഷാട്ട്. എന്തുകൊണ്ട്? അടുത്ത് വരുന്ന ടവർഗ ഋഷാട്ട് ടവർഗ തവർഗജ എന്നാണ്. ഋഷാട്ട് ടവർഗ തവർഗജ എന്നുവെച്ചാൽ ഋഷാത്ത് രേഫം ഒരു രേഫം രുച ഋഷ് രണ്ടു നമ്പർ ഋഷവും ഋഷാത് ഋഷാത് ഋഷ സമാഹാരം വന്ന് ഋഷ് എന്ന് പറയും. ഋഷം ഋഷാത് പഞ്ചമേകവനത്തിൽ ഋഷാത് എന്ന് വെച്ചാൽ രേഫത്തിൽ നിന്നും ഷകാരത്തിൽ നിന്നും പരമരിക്കുന്ന ടവർഗ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രേഫത്തിൽ നിന്നും ഷകാരത്തിൽ നിന്നും പരത്തിൽ എന്തിനെ കാണണം? ടവർഗം കൊണ്ടു കഴിഞ്ഞാൽ അത് തവർഗജ തവർഗത്തിൽ നിന്നും എന്ന് മനസ്സിലാക്കണം. ഉദാഹരണം, രേഫത്തിന് ഉദാഹരണം ഊർണു ഞാച്ഛാദനെ. ഊർണു ഞാച്ഛാദനെ രേഫത്തിന്റെ പരത്തിൽ നായുണ്ട്. ഊർണൂഞ് ഊർണൂഞ് ഊർണു ണു എന്നിരിക്കുന്നു. ഊർണു അവിടെ രേഫത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? തവർഗമായ നായിരിക്കുന്നു. അതെങ്ങനെ മനസ്സിലാക്കണം? തവർഗമായ നഗാരത്തിൽ നിന്നുണ്ടായതാണ്. രായുടെ പരത്തിൽ നഗാരം വരുന്ന നഗാരം വരും എങ്ങനെ? ഋഷാഭ്യാനമാണ് സമാനഗതി. അതാണ് ഋഷാത് ടവർഗ. ടവർഗയായി ഊർണൂഞ്ഞല നഗാരം അത് തവർഗജ തവർഗത്തിൽ നിന്നുണ്ടായതാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് നായായിരുന്നു. നായായി മാറിയതാണ്. ആദ്യത്തിലേ അത് കുറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അനുസ്വാര നകാരജ അനുസ്വാര പഞ്ചമം. നകാരജ അനുസ്വാര പഞ്ചമം അതിലേ ഇത് വന്നല്ലോ സ്വാമി. ഇവിടെ എന്താ പറയുന്നത്? ഇത് പഞ്ചമല്ലേ ഇവിടെ പറയുന്നത്? അത് പറയുന്ന വേറെ, ഇവിടെ പറയുന്ന കാര്യം വേറെ. ഇവിടെ എന്താ പറയുന്നത്? ഋഷാട്ട് രേപശകാരങ്ങൾക്ക് പരമിരിക്കുന്ന നഗാരത്തെ കുറിച്ച് പറയണം. രേഫത്തിന് ഉദാഹരണം നേരത്തെ പറഞ്ഞു വേറെ. അനുസ്വാര പഞ്ചമ ജല് പരമരിക്കുന്നു. ഇവിടെ പറയുന്നത് അതിനെ കുറിച്ചല്ല. ഇവിടെ രേഫ ഷകാരങ്ങൾ ഇവിടെ ഊർണുഞ്ഞു. ഇവിടെ പരത്തിൽ ജല്ലുണ്ടോ? പിന്നെ എങ്ങനെ അത് ഇത് വന്നോ? ഇവിടെ ജല്ല് പരത്തിലിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ജല്ല് പരത്തിലുണ്ടോ? അടുത്ത് പറയുന്നത് ഷട് ടവർഗ തവർഗ. ഷായിൽ നിന്ന് ടവർഗം കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? തവർഗ. ഉദാഹരണം ഇഷ്ടാഗതി നിവൃത്തവും. ഇഷ്ടാഗതി നിവൃത്തവും ഇവിടെ ഷായുടെ പരത്തിൽ എന്താണെന്ന് ഇഷ്ട അത് മനസ്സിലാക്കണം. അങ്ങനെ അത് തവർഗജമാണ്. ശരിക്കും അത് സ്ഥായാണ്. സ്ഥ എന്നിരുന്നപ്പോൾ എന്നാണത്. അത് ധാത്വാദിത്ത വന്നു. ഷായാണത്. ധാതു ആയതുകൊണ്ട് അത് ഷകാരം. പരത്തിലിരുന്ന ഇഷ്ടത്വം എന്താ? ഇഷ്ട എന്നായി. വീണ്ടും എന്ത് ചെയ്യുന്നു? ഷാക്ക് സ വരുന്നു. വരുമ്പം ഇതെന്തായി മാറും? തിഷ്ഠതി വരുന്നതാണ്. തിഷ്ഠാദേശം വരുന്നു. അവിടെ അവിടെ വന്ന ടവർഗം എന്ന് പറയുന്നത് തവർഗത്തിൽ നിന്ന് വന്നാണ്. ഷാട്ട് ഷട്ട് ടവർഗ ഇവിടെ തവർഗജ തവർഗത്തിൽ നിന്നാണ്. അപ്പൊ അതിന് ഉദാഹരണം ഇഷ്ടാഗതി എന്ന് കൊടുത്തു. രേഫത്തിൽ നിന്ന് പരത്തിലിരിക്കുന്നതിന് ഉദാഹരണം ഊർണുഞ്ഞ അച്ഛാദന. സകാരത്തിൽ സകാരം വരുന്നതിന് ഉദാഹരണം ഓവർസ് ചോദന. ബാക്കി ഇപ്പം നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ഇവിടെ അനുസ്വാരമാണ്. അനുസ്വാരത്തിനാണ് പഞ്ചമം. പഞ്ചമത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് നകാരജവും അനുസ്വാര പഞ്ചമോ ജനിതാദിഷു ഏത് പഞ്ചമത്തിന്? ഇത് അനുസ്വാരത്തിന് ഉദാഹരണം. പഞ്ചമത്തിന് നമ്മൾ പഠിച്ചത്, പഠിക്കാത്ത പറയണ്ട, പഠിച്ചത്. അതായത് എന്താ, നകാരജവും അനുസ്വാര പഞ്ചമോ ജനിതാദിഷു. ജല് പരമിരിക്കുമ്പോൾ അനുസ്വാരവും പഞ്ചമവും നകാരത്തിൽ നിന്നുള്ളതായിരിക്കും. അല്ല, നകാരത്തിൽ നിന്ന് അനുസ്വാരം വന്നതിനാണ് ഈ ഉദാഹരണങ്ങളെല്ലാം. ഏതാണ് ശ്രംസ്, ഭ്രംസ്, ധ്വംസ്, ഇതെല്ലാം അതിനുദാഹരണം. ഇതുപോലെ ജല് പരമിരിക്കുമ്പോൾ നകാരത്തിൽ നിന്ന് പഞ്ചമം, പഞ്ചമം എന്ന് പറഞ്ഞാൽ ഞമ്മങ്ങണം, അത് വന്നിട്ടുള്ളതിന് ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ് അഞ്ചു, അഞ്ചു ഗതി പൂജനയോ. അവിടെ ജല്ലിച്ച പരമിരിക്കുന്നു, അവിടെ ഞാ, അതേതിൽ നിന്ന് വന്നതാ? ഞാൻ നകാരത്തിൽ നകാര നഷ്ടാവധി അനുസ്വാര അനുസ്വാര സി പരസ്വർണം. അതുകൊണ്ടാണ് അനുദാഹലബുദ്ധായ കിങ്കി പ്രകാരം അനുലോപം വരുന്നത്. നകാരം ഞകാരം ലോപിക്കുക സൂത്രപ്രകാരം. അനുദാഹലബുദ്ധായ കിങ്കിയിലെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹലന്താനുദായ നസ്യലോകം എന്നാ പറഞ്ഞു, ഞകാരത്തിന് ലോകം പറഞ്ഞു. പക്ഷെ അവിടെ ലോകം വന്നു എവിടെ? ഇവർത്തപൂർവത്തിലുള്ള അഞ്ച് ധാതുകളിൽ നിന്ന് അഞ്ചു വെച്ച് കുഞ്ചാംശ കിന് വരുമ്പോ ഒന്ന് വരുന്നു അവിടെ അനീതാലോദായ കിങ്തി. നഗാരലോപമാണ് വിധിച്ചു, പക്ഷെ ഞകാരം ലോപിക്കുന്നു. എന്തുകൊണ്ട്? അവിടുത്തെ ആ ഞകാരം എന്ന് പറയുന്നത് നഗാരജമാണ്, അതുകൊണ്ട് നഗാരം ലോപിച്ചു. എല്ലാത്തിനും ഉദാഹരണമായി എന്താണ് നഗാരജവും അനുസ്വാര പഞ്ചമോ ചരിതാദിഷു സകാരജ സകാര ചേ എല്ലാത്തിനും ഉദാഹരണമായി. അപ്പൊ ഇവിടെ അശ്രംസ് അങ്ങ് താന്നിരിക്കുമ്പം ശ്രംസ് അനുസ്വാരം ലോപിച്ചു പോകും. അനിതാനുബുദ്ധായ കിങ് പരത്തിൽ അങ്ങ് വന്നു. അശ്രസത് അശ്രസതാം അശ്രസൻ അശ്രസ അശ്രസതം അശ്രസ അശ്രസം അശ്രസ അശ്രസ. ഇനി ആത്മനേപദത്തിൽ എങ്ങനെ വരുന്നു? അവിടെ എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? ഇവിടെ പരത്തിൽ സർവധാതുവാവത്ത് പ്രകാരം കിത്തല്ലേ? സ്വിച്ച് ആ സ്വിച്ച് അർദ്ധധാതുവാണ്, അതുകൊണ്ട് ഞിത്വത്വം ഇല്ല. അർദ്ധധാതുവാണെങ്കിൽ എന്ത് വരത്തുള്ളൂ? ഞിറ്റാവും. ഇവിടെ സ്വിച്ചാണ്, വിട്ടും വന്നു. അശ്രംസിഷ്ഠ അശ്രംസിഷാതാം അശ്രംസിഷത അശ്രംസിഷ്ഠ അശ്രംസിഷാതാം അശ്രംസി ധ്വം അശ്രംസിഷി അശ്രംസിഷ്വഹി അശ്രംസിഷ്മ. അടുത്ത് അശ്രംസിഷ്യത് സസൃഷ്യതാം എങ്ങനെ അങ്ങനെ കേട്ടില്ല. ലോട്ട് കഴിഞ്ഞ് ലുങ്ങാണോ പറഞ്ഞു? അതിന്റെ ഇടയ്ക്കുള്ളതൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞോ? പറഞ്ഞു. പിന്നെന്താ? അങ്ങനെ ഒരു ഭ്രമം വന്നു. അടുത്തു വരുന്ന ഭ്രംസ്, ഭ്രംസത്തെ എട്ടില് ബഭ്രംസേ, ബഭ്രംസാദേ, ബഭ്രംസിരെ, ബഭ്രംസിഷേ, ബഭ്രംസ, ബംഭ്രംസിദ്ധി, ബഭ്രംസേ, ബഭ്രംസേ, ബഭ്രംസിവഹേ, ബഭ്രംസിമഹേ, ദീർഘമില്ല. അടുത്ത് തീർച്ചയായും എന്നാണോ ഭ്രംസദാം അടുത്തല്ലെങ്കിലും വരുമ്പോ എന്ത് വരുന്നു? അനേതാലുതായ നീതി പ്രകാരം അനുസ്വാർ ലോപിക്കുന്നു. അഭ്രസത്, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉറച്ചു പറയാം. സ്വാമി, ഭ്രംശിക്കുക എന്ന് മലയാളത്തിൽ പറയുന്നത് വേറെ ധാതു ഉണ്ടോ? ശാവച്ച്, ഭ്രംശത്തിൽ ഭ്രംശ എന്ന് പറഞ്ഞാൽ ശാവച്ച് വേറെ ധാതു ഉണ്ടോ? ഉണ്ട്. അത് രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ്. അത് ദിവാദിക്ക് വരും. അടുത്ത് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉറച്ചു പറയാം. ഇവിടെ അതൊഴികെ ബാക്കിയെല്ലാം ഉണ്ട്. അവിടെ പ്രശ്നം. ഇത് എത്രയോ തവണ ആവർത്തിച്ചു, പിന്നെന്താ ഇനി ഇതിന് സംശയിക്കാൻ? എത്രയോ തവണ ആവർത്തിച്ചു. സൂത്രമൊന്നും പഠിച്ചിട്ടില്ലാത്തവർക്കും രൂപത്തിൻ്റെ മാതൃക അറിയാമെങ്കിൽ ധൈര്യമായിട്ട് പറയാം. സൂത്രമൊന്നും ഓർക്കേണ്ട കാര്യം. അടുത്ത് വരുന്ന ധ്വംസ്, അവസാനം വരെ പറഞ്ഞത് ഇല്ല. ഒന്ന് രണ്ടും മൂന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം തനിയെ നിന്നു പോവുകയാണ്. ശബ്ദം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. ദധ്വംസേ, ദധ്വംസാദെ, ഇതിനെന്താ ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? പുതിയൊരു രൂപമല്ലല്ലോ ധ്വംസിത. ദംസിഷ്യേ, ധ്വംസധാതുവിന് ഗത്യ അർത്ഥമുണ്ട്. ശ്രംഭു വിശ്വാസ വ്യത്യാസമൊന്നുമില്ല. ഒരേ അർത്ഥം. ധ്വംസന് ഗത്യ അർത്ഥമുണ്ട് എന്നുള്ളത്. തെറിച്ചു പോവുക, മറിഞ്ഞു പോവുക, ചെരിഞ്ഞു വീഴുക, ഇങ്ങനെയൊക്കെ പറയും. അത് ഓർത്താൽ മതി. ഗാണ്ഡീവ ശ്രംസത്തെ ഹസ്ത ധ്വംസം ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ധ്വംസം അവശ്രംസനം എന്ന് വെച്ചാൽ അത് പോകുക, വീണ് പോകുക എന്ന് വെച്ചാൽ എന്നേക്കുമായി പോവുക എന്നുള്ള അർത്ഥം കൂടെ വരുന്നു. ധ്വംസത്തെ അടുത്ത് വരുന്ന ശ്രംഭ വിശ്വാസ ശ്രംഭതെ സംവിതാഹേ ശ്രംഭിഷ്യത്തെ ശ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രംഭദ്രം അത് നല്ല ഉറപ്പോടുകൂടി പറയുന്ന ഒരാളേ ഉള്ളൂ വാണി. ബാക്കിയുള്ളവരെല്ലാം ചെവി വട്ടം പിടിക്കുകയാണ്, ഒരക്ഷരത്തിന് പിറകെ നിൽക്കുകയാണ്, അതിൻ്റെ കൂടെ പോവുക. കാരണം ഒരാൾ പറഞ്ഞ് തീർന്നിട്ടാണ് ബാക്കിയുള്ളവരത് പൂർത്തിയാക്കുന്നത്. മനസ്സിലാക്കാൻ, അവർ നാക്ക് മാത്രമല്ല ചെവിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെവിയിൽ വളരെ ശ്രദ്ധിച്ച് പറയ എന്നാലും കുഴപ്പമില്ല. ചിലർക്ക് അതിനും കഴിവില്ലാത്തവർ, ചുണ്ടനക്കാൻ പോലും ധൈര്യമില്ലാതെ ഇരിക്കുന്നവരും ഉണ്ട്. വ്യാകരണം ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് പറയാം, ഈ രൂപങ്ങളൊന്ന് ഒരു രൂപം മാതൃകാ രൂപം മനസ്സിലിരുന്നു, ഇത് വലിയ സംഭവമൊന്നുമല്ല, എന്തോ ഭയങ്കര ഇടപാടാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അടുത്ത ദ്വിധാതിയിൽ വരുന്ന ധാതുവാണ് വൃത്തുവർത്തനെ പറഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് മൂന്ന് ധാതു വിട്ടുകളാണ് എല്ലാം ഇത് ചർച്ച ചെയ്യുന്നത്. മൂന്ന് ധാതു എന്ന് പറയുന്നത് രിട്ട് ലുട്ട് രീട്ട ലുട ലുഠ രീട ലുട ലുഠ പ്രതീക്ഷാതെ മൂന്നെണ്ണം. ഇനിയും അടുത്ത വൃതാതിയിലും വീണ്ടും വിട്ട് കളയുന്നുണ്ട്. സമയത്ത് ഭൂവാദിക്ക് അകത്ത് വന്നതാണ് ദ്വിതാദി ഗണം. ഭൂവാദി ഗണത്തിനകത്ത് ദ്വിതാദി വന്നത് എന്തുകൊണ്ടാണ്? ദ്വിതാദിക്ക് പ്രത്യേകം വിധിച്ച് പുഷാദി ദ്വിതാദി ഹൃദ പരസ്പരേഷു ദുദ്ഭ്യോ ലുങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഭൂവാദി തന്നെ പ്രത്യേകിച്ചൊരു ദ്വിതാദി വന്നു. ഇനി അതിനകത്ത് എന്ന് പറയുന്ന വൃതാദിയാണ്. ദശഗണങ്ങളിൽ വരില്ല അല്ലേ? ദശഗണം തന്നെ അന്തർഭവിച്ചു എന്ന് പറയുമ്പോൾ അന്തർഭവിച്ചിരിക്കും. അതുപോലെ പലതും വരും, പുഷാദി വരുന്നില്ല. ഇത് ഭൂവാദിയിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് എന്ത്? ദ്വിതാദി. അതിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് വൃതാദി. അതാണ് അടുത്ത് വരുന്നത്. ഭൂവാദിയിൽ അന്തർഭവിച്ചു, അന്തർഭവിച്ചു എന്ന് പറയുമ്പോൾ അത് വേറെയാണോ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഭൂവാദിയിൽ ദ്യുതാദി അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തനിയെ വേറെയാണോ എന്ന് ചോദിക്കാൻ പറ്റും. ഉപഗണം എന്ന് വെച്ചാൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു ഗണം. കുട്ടി ആണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെണ്ണാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരും. ആണെന്ന് പറഞ്ഞാൽ ആണ്. ദ്യുതാദി ഭൂവാദിയിൽ അന്തർഭവിച്ചിരിക്കുന്നു, ദ്യുതാദിയിൽ അന്തർഭവിച്ചിരിക്കുന്നു വൃതാദി. എന്നുവെച്ചാൽ ഇതെല്ലാം എന്തായി? ഭൂവാദി. ഇനി ഇതിലെന്താ സംശയം? പിന്നെ അവിടെ എങ്ങനെ സംശയം വരും? ആ വൃതാദിയാണ് അടുത്ത് തുടങ്ങുന്നത്. വൃതാദിയിൽ കൂടെ വൃത്തും വൃത് വൃത് ശ്രുതു കൃപ്പു ഇതാണ്. വൃത് വൃതു ശ്രുതു സെന്തു കൃപ്പു അഞ്ച് ധാതുക്കളാണ് ഉള്ളത്. പക്ഷേ വൃതാദി ഇന്ന് ഒന്നുകൂടെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല. അതിപ്പോ കൊടുക്കാതിരിക്കാം, ഒന്നേ കൊടുത്തുള്ളൂ, ബാക്കി കൊടുത്തിട്ടില്ല. വൃതാദിയിലെ വൃത്തു വർത്തനേ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞു വരുന്നത് ദത്താദി എന്ന് പറയുമ്പോൾ വേറെ. വൃതാദി ഇവിടെ കഴിയുമ്പോൾ അത് തീർന്നു. ഏത് തീർന്നു? ദ്യുതാദി. ഭൂവാദി അല്ല, ദ്യുതാദി എന്ന് പറയുന്നത് അതുകൊണ്ട് തീർന്നു. വൃതാദി അഞ്ചെണ്ണം കൂടെ കഴിയുമ്പോൾ ദ്യുതാദി തീർന്നു. വൃതാദി അഞ്ചിന് കൂടെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ, ഏത്? വൃത്തു വർത്തനേ. അത് കഴിഞ്ഞ് വീണ്ടും ഭൂവാദി തുടരുന്നതാണ് അടുത്ത് വരുന്നത്. ദദദാനേ ത്രപൂഷി ലജ്ജായ അങ്ങനെ പോകുന്നു. പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഭൂവാദി. ഭൂവാദി ഇവിടെ എങ്ങും തീരുന്നില്ല, ധാരാളം ധാതുക്കളും. പക്ഷേ നമ്മൾ ഈ പഠിച്ച സൂത്രങ്ങൾ കൊണ്ട് തന്നെ ഒരു 70% ധാതുക്കൾ ശ്രദ്ധിക്കാം. ഈ സൂത്രം കൊണ്ട് ആവശ്യമാണ് സമാന ഭൂവാദി, സമാന രൂപങ്ങളാണെല്ലാം. അതുകൊണ്ട് ശരിക്കും ഇതും ലഘുസിദ്ധാന്തമോതി പഠിക്കുന്നതിലും നല്ലത് സിദ്ധാന്തമോതിയാണ്. ഏകദേശം മിക്കവാറും സൂത്രങ്ങളിൽ ലഘുസിദ്ധാന്തമോതി വരുന്നുണ്ട്. പക്ഷെ 2000 ധാതു അവിടെ വരാം. പിന്നെ നമ്മള് സിദ്ധാന്തം തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കിടക്കാറ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇനി സിദ്ധാന്തവതിയിലെ മുഴുവൻ ധാതുക്കളും പഠിക്കണമെങ്കിൽ കൂടുതലായൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലഘുസിദ്ധാന്തവതി പഠിച്ച ഒരാൾക്ക് സ്വയം വായിച്ചു നോക്കിയാൽ പഠിക്കാൻ പറ്റും. ഉർദുവർത്തനെ വെറുത്ത് ആണ് ഉകാരം ഇത്തായി പോയി. വെറുത്ത് ചപ്പ് ത ഇവിടെ വെറുത്തിന് ഏത് വരും സൂത്രം? ഉഗന്ത ലഘു വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ഉരണ്ട് വരും വന്നു വർത്ത് ഒരിതെന്നുള്ള വർത്ത് വർത്തത്തെ വർത്തേതെ. ഈ വർത്തത അത് ധാരാളം ഉപയോഗിക്കുന്നതാണ്. അനുവർത്തത്തെ വൃത്തി വർത്തനം ഇങ്ങനെ ധാരാളം ആവർത്തനം വിവർത്തനം ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ധാരാളം ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് വൃദ്ധാതു. ലിട്ടിൽ വരുമ്പോൾ വൃത്ത് ദിത്വം ഒന്ന് വൃത്ത് വൃത്ത് ഇവിടെ വൃത്ത് ഋതുബദ്ധയാണ്. അതുകൊണ്ട് വൃത്ത് താവുന്നു, ദിത്വം വന്ന് വൃത്ത് വൃത്ത് അഭ്യാസം എന്ത് വരുന്നു? ഒരത്തിൽ വരെ വരാതി ശേഷം എല്ലാം വന്നു. വൃത്ത് പരത്തിലേ ഇരിക്കുന്നു. പുകന്തലവീസ വരുന്നില്ല. എന്തുകൊണ്ട്? അസമ്യവാദിലിട്ട് കിത്ത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അസമയോഗാതലിട്ട് കിത്ത് പ്രകാരം കിത്തും വരുന്നു, പ്രാപ്തമാകുന്നു. പുകന്തലകുസ്യപ്രകാരം ഗുണവും പ്രാപ്തമാകുന്നു. ഇതിൽ പരം ഏതാണെന്ന് നോക്കണം. ഏതാണ് പരം നോക്കിയിട്ട് പറയണം. പുകന്തലകുസ്യാണ് പരം. അപ്പൊ ഏത് സൂത്രം വരും? ഏത് സൂത്രം? അസമ്യകാലിട്ട് കിത്ത് കിത്ത് വരുന്നു, പുകന്തലവിസ്യപ്രകാരം ഗുണവും വരുന്നു. അപ്പൊ ഈ രണ്ട് സൂത്രങ്ങളിൽ ഏത് വരുമെന്ന് അങ്ങനെ തീരുമാനിക്കും? സൂത്രം വിപ്രഷേദ പരം കാര്യം പരമായ ഏത് വരണം? വരേണ്ടാണ്. പക്ഷെ ഇവിടെ ഒരു വാർത്തയും വരും. ഇറുതുപദേഭ്യോ ലിട്ടഹ കിത്വം പൂർവപ്രഷേദ. ഇറുതുപദേഭ്യോ ലിട്ടഹ കിത്വം പൂർവവിപ്രഷേദ. ഇവിടെ പൂർവപ്രഷേദ സ്വീകരിച്ചിട്ട് ഇറുതുപദയാണെങ്കിൽ ലിട്ടിന് ആദ്യം എന്തുവരും? കിത്വം വരും. കിത്വം വന്നാൽ പിന്നെ ഗുണം വരത്തില്ല. ഇവിടെ പരവിപ്രഷേദമല്ല, പിന്നെയോ പൂർവപ്രേക്ഷേദമാണ്. ഋതുപദേഭ്യോ ലിഡകിത്വം പൂർവപ്രേക്ഷേദ. അങ്ങനെ പൂർവ വിപ്രേക്ഷേദ പരം കാര്യം എന്നെടുത്ത് പരം എന്നുള്ള ഇഷ്ടം എന്നർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്താണോ ഇഷ്ടം അത് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? പൂർവമാണ് ഇഷ്ടം, പരമല്ല. അതുകൊണ്ട് പൂർവമായ കാര്യം വന്നാൽ കിത്വം വന്നിട്ട് വമ്പ്രതേ എന്ന് വരും. അടുത്തെന്ത് വരുന്നു? സമീ പരമെന്നുള്ളതിന് ഇഷ്ടമെന്നുള്ള അർത്ഥം കോശത്തിലുള്ളതാണ്. അല്ല, ഭാഷ്യകാരൻ പറഞ്ഞു അടുത്തെന്ത് വരുന്നു? വർത്തിതാസേ അവിടെയും പോകുന്ന ലവിസ് ഗുണം വന്നു. അടുത്ത ലിട്ടിൽ വരുമ്പോൾ വ്രത് സ്യ എന്ന് വരും. വ്രത് സ്യ ത അവിടെ വരുന്നു വൃദ്ധ്യസ്യ സനോഹോ. വൃദാദിഭ്യ പഞ്ചഭ്യോ വാ പരസ്മേപദസ്യ സ്യേ സനിച. ആണ് പറഞ്ഞത് വൃദാദി അഞ്ച് ധാതുക്കളെന്ന്. വൃദാദി അഞ്ച് ധാതുക്കളിൽ നിന്ന് വികല്പമായിട്ട് പരസ്മേപദം വരും. എപ്പോ വരുന്നു സ്യേ? സ്യാന്ന് പറയുമ്പോ ഏത്? ലട്ടും ലൃങ്ങും രണ്ടിടത്ത് സ്യാ വരും. സ്യാ വന്നു കഴിഞ്ഞാൽ വികല്പമായിട്ട് പരസ്മയോഗം വരും. പിന്നെ സന്നിനും, സന്നിന് നമ്മൾ ധാതു കർമ്മണ സമാനകർത്തുകാതിച്ഛായാമ്പാ സന്നു പഠിക്കും. സ്യ പരവരിക്കുമ്പോൾ എന്ത് വരുന്നു? പരസ്യോഗം വരുന്നു. പരസ്യോഗം വന്ന വൃത്ത് സ്യ പരത്തില് തീ. വൃത്ത് സ്യ തീ. ഇവിടെ ആത്മനിയോഗമല്ല, പരസ്യോഗമായി. അപ്പം വരുന്നു നവൃഭ്യ ചതുർഭ്യ. വൃതു മൃദു ശ്രുതു സന്ധുഭ്യ. സകാരാദേരാർത്ഥാദസ്യ ഇട്ട് ന സ്യാദ് തങ്ങാനയോരഭാവേ. അതായത് വൃദ്ധ്യ വൃതാദികൾ എന്ന് പറയുന്ന അഞ്ച് ധാതുക്കളുണ്ട്. അതേതാണ് അഞ്ച് ധാതുക്കൾ? അതിൽ നാലെണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൃതു ഉറുതു ശ്രുതു സിന്ധു. ഇതിന്റെ കൂടെ കൃപു സാമർഥ്യം എന്ന് പറയുന്ന ഒരു ധാതു കൂടെ ചേർത്ത അഞ്ചായി. അത് പക്ഷെ ഇവിടെ ആവശ്യമുണ്ട്. ഇതിലെന്താ പറയുന്നത്? സകാരാദേർ ആർദ്ധാസി ഇട്ട് നസ്യ. ഇവിടെ ആർദ്ധാദിസ്യ ഇട്ട് നിഷേധിക്കുകയാണ്. എപ്പോ? തങ്ങ് ആനയോരഭാവേ. തങ്ങ് ഇല്ലാത്തപ്പോഴും ആന, ആന എന്ന് പറയുന്ന വരും ശാനച്ചിലും മറ്റുള്ള ആനയാണ്, പ്രത്യേകമാണ്. അതും ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ പരസ്യയോഗത്തിൽ വിട്ട് നിഷേധിക്കും. അതുപോലെ താ തുടങ്ങിയ പ്രത്യയങ്ങൾ പരത്തു വരുമ്പോഴും വിട്ട് നിഷേധിക്കും. അപ്പോ പരസ്യബോധം പരമിരിക്കുമ്പോൾ ഇട്ട് നിഷേധിക്കുമെന്നല്ല പറയുന്നത്. ആത്മനേയബോധം ഇല്ലാത്തപ്പോൾ, ആന ഇല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ പല സ്ഥലങ്ങളിലും ഇട്ട് നിഷേധം വരും. പരസ്യബോധത്തിൽ നിഷേധിക്കുമെന്ന് പറഞ്ഞാൽ പരസ്യബോധത്തിൽ മാത്രമേ നിഷേധിക്കത്തുള്ളൂ. അപ്പോൾ വൃദ്ധ്യസ്യ സ്നോഹം എന്നുള്ള സൂത്രപ്രകാരം ഇവിടെ പരസ്യബോധം വിരിച്ചു സ്യായിൽ എന്ന് പറഞ്ഞാൽ ആ പരസ്യബോധം എന്ന് പറയുന്നത് രണ്ടിടത്തെ വരത്തുള്ളൂ. ഇവിടെ ലിട്ടലും അത് നമ്മൾ പഠിച്ചില്ലല്ലോ. പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ പരസ്യബോധം വരുമ്പോൾ ഈ സൂത്രപ്രകാരം രണ്ടിടത്ത് ലിട്ടിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു, ഇട്ട് വരുന്നില്ല. പവൃത്ത് സ്യാതി എന്ന് വരും. വൃത്ത് സ്യാന്നിടത്ത് സ്യാക്ക് ആർദ്രാദ ശേഷ ആർദ്രാദ സംജ്ഞകളുണ്ട്. സർവധാത ആർദ്രാദിയോ ഗുണമല്ല വരുന്നത്. പിന്നെ ഏതാണ്? പുകന്തല. സർവധാത ആർദ്രം പരിഗണിക്കുമ്പോഴും ആ സൂത്രപ്രകാരം ഗുണം വരും. രപരം വത്സ്യ തി വത്സ്യതഹ പശ്യന്തി പശ്യതഹ പശ്യത പശ്യാമി പശ്യാവഹ പശ്യാമി. വേണമെങ്കിൽ എളുപ്പത്തിന് ഇപ്പൊ തന്നെ മറന്നുപോകും മുമ്പേ ഇടും കൂടെ അങ്ങ് ചെയ്തേക്കാം. അവിടെ എന്തുവരും? ആ വൃത്ത് സ്യാ തീ എന്തുവരുന്നു? വൃദ്ധ്യസ്യ സ്നോഹപ്രകാരം പരസ്മേതം വന്നു. നവൃദ്ധി ചതുർഭ്യ ഇട്ട് നിഷേധിച്ചു, ഗുണം വന്നു. അവർ അവർ ഈയോടെ പോയി. അപ്പൊ അവർസ്യത് അവർസ്യതാം അവർസ്യൻ അവർസ്യഹ അവർസ്യതം അവർസ്യത അവർസ്യം അവർസ്യമാണ് അവർസ്യമാണ്. അപ്പൊ അതിന്റെ ജോലിയും കഴിഞ്ഞു. ഈ സൂത്രം പ്രവർത്തിക്കുന്നതല്ല. ഇനി ആത്മനേവതമുണ്ട്. ആത്മനേതമാകുമ്പോൾ സ്യവരും എട്ടുവരും വർത്തിഷ്യത്തെ ഇവിടെ വർത്തിഷ്യത്തെ വർത്തിഷ്യത്തെ വർത്തിഷ്യത്തെ പിന്നെ പിന്നെ അടുത്തത് ഇവിടെ നോക്കണം. ഇവിടെ നോക്കണം എന്താണ് ദ്വിത്വാദിപ്പെടുന്ന് നോക്കണം. ദ്വിതാദിപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എന്ത് വരുന്നു? ദ്വിത്വലിംഗി പുഷാദ്വിത. അപ്പോ എങ്ങനെ വരും? എങ്ങനെ വരുന്നു? അവർത്തത് എന്നാണോ വരുന്നത്? അവർത്തത് എന്തുകൊണ്ട്? അങ്ങ് വന്നു കഴിഞ്ഞാൽ പോന്തലിവിസ് ഗുണം വരില്ല. അപ്പൊ അവൃത്ത ആ വൃത്ത് ദ്വിത്വ്യോ ലിംഗി സ്ത്രീക്ക് അങ്ങ് വന്നു. അവൃത്ത പുഷാദിദ്ധിതാകൃത പരസ്യ സ്ത്രീക്ക് അങ്ങ് വന്നു. ദ്വിത്വ്യോ ലിംഗി പരസ്യവേദം വന്നു. അവൃത്തത് അവൃത്തത്താം അവൃതൻ അവൃത അവൃതം അവൃത്ത അവൃതം അവൃത്ത. ഇനി ആത്മനിയോഗത്തില് ആ വൃത്ത് ഇട്ട് സിച്ച് ത അവർത്തിഷ്ഠ അവർത്തിഷാദം അവർത്തിഷത അവർത്തിഷ്ഠ അവർത്തിഷാദ്ധം അവർത്തിഷി അവർത്തിഷ്യ ഇവിടെ ഗുണം വരും. സിച്ച് അർത്ഥം അതും ഗുണം വരും. ഇനി ഒരു രൂപം കൂടെ ഉള്ളു. ഏതാണ്? ഏതാണ് ഇട്ടെങ്കിൽ ആത്മനിയമം പരസ്യം നമ്മൾ ചെയ്തു. അവർത്തിഷ്യത അവർത്തിഷേതാം അവർത്തിഷ്യന്ത അവർത്തിഷേത അവർത്തിഷേതാം അവർത്തിഷ്യാമി. ഇത്രയും കൊണ്ട് ദ്വിതാദിയും വൃതാദിയും കഴിഞ്ഞു. ഇനി വരുന്നത് ദത്താദിയാണ്. ദത്താദി അങ്ങനെ അങ്ങനെ വെറുത്ത് വെറുത്ത് വെറുത്ത് ശ്രുതു സെന്തു ക്രപ്പ് എല്ലാം ചേർക്കണം. ദ്വിതാദിയില്ല അടുത്തു വരുന്നത് ദത്തദാനി. അത് വിശേഷിച്ചൊന്നുമില്ല, ദത്തത്തെ ദത്തധാതു ലട്ടിൽ വരുമ്പോ ദത്ത് ദത് ഹലാദിശേഷ ദത്തന്നിരിക്കുമേ സൂത്രങ്ങൾ പ്രാപ്തമാകുന്നത് അതേ മധ്യാനാദിശാദേർ ഡിഡി. അവിടെ ഏറ്റവും അഭ്യാസരൂപം വരേണ്ടതാണ്, പക്ഷെ എന്നെ നിഷേധിക്കുന്ന സൂത്രങ്ങളടുത്ത് വരുന്നു നദ്ദവാദി ഗുണാന സസേർ ദതേർ വകാരാദീനാം ച ഗുണശബ്ദേന വിഹിതോയോ അകാര തസ്യ ഏത്വ അഭ്യാസലോകോ ന സസേർ സസുധാതു ഇവിടെ സൂത്രത്തിലുണ്ട്. ദതേർ ദത്തദാനെ ഇനി വന്നു തുടങ്ങിയ വകാരാദി ധാതുക്കൾ. പിന്നെ പറയുന്നത് ഗുണശബ്ദേന വിഹിതോയോ അകാര, ഗുണശബ്ദം കൊണ്ട് വിഹിതമായ അകാരം ഉള്ളതായ ധാതു എന്നെടുക്കണം. അകാരമല്ല ഇവിടെ അകാരമെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമ്മൾ എടുക്കേണ്ട എങ്ങനെയാണ്? ഗുണശബ്ദം കൊണ്ട് വിധിക്കുമ്പോൾ വരുന്ന അകാരമുണ്ടല്ലോ, ഗുണശബ്ദം കൊണ്ട് വിധിക്കുന്ന അകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ സർവധാതാർത്ഥാദി ഗുണം വിധിച്ചു കഴിഞ്ഞാൽ, ഋതുവിന് ഗുണം വിധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അരന്ന് വരും, അങ്ങനെ അകാരം വരും. പുകന്തരുവസിച്ച പ്രകാരം ഗുണം വിധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അരുവരും, അവിടേക്ക് ആ വരും. അങ്ങനെയുള്ള അകാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അകാരം വരുന്നതായ ധാതു എന്നെടുക്കണം. പക്ഷെ ഇവിടെ അത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പൊ ഗുണശബ്ദേന വിഹിതസ്യ ധാതോഹോ യ അകാര തസ്യ എന്നെടുക്കണം. എന്നർത്ഥം മനസ്സിലാക്കിയാൽ മതി. ആണ് ഗുണശബ്ദേന വിഹിതോയോ അകാര തസ്യ ഏത്വ അഭ്യാസലോഭൂ നഹ. ഇത്രയും സ്ഥലത്ത് ഏത്വ അഭ്യാസലോഭവും വരത്തില്ല. അതിന് നമുക്കിപ്പോൾ വേണ്ടത് ദതയാണ്. ഇവിടെ നേരിട്ട് സൂത്രത്തിൽ ദത എന്ന് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ദത ധാതുവിന് ഏത്വ അഭ്യാസരൂപം വരില്ല. വരും മൂന്ന് ദാ ഉച്ചരിക്കുന്നു, രണ്ടിലും നിർത്തി കളയരുത്. ദദതേ ദദതേ ദദതിരേ ധാതുക്കളുടെ അനുട്ട ഏതൊക്കെയാണ്? അധിക്ഷിത് ഷോഡശ അധിക്ഷത് ഖിദിച്ചത് തുതുന്നത് ഷോഡശ. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ എല്ലാവരും കുനിഞ്ഞിരിക്കുന്നു, ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരാൾ പറഞ്ഞു, ആർക്കും പറയാൻ പറ്റത്തില്ല. ഇത് പണിഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലം ആയല്ലേ. സ്പീഡിനല്ല, പതുക്കെ പറയാൻ പറ്റും. അത് ക്ഷീത് ആ അങ്ങനെ അങ്ങനെ സാവകാശം പറഞ്ഞാലും മതി. സിദ്ധിസ്കന്ധ ഷോഡശം. സ്പീഡിന് പറയാൻ പറയുന്ന മറക്കാതിരിക്കാൻ വേണ്ടി മാത്രം. സ്പീഡിനാണെങ്കിൽ മറക്കത്തില്ല, കാരണം നമ്മൾ മറക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീരും, മറന്നു പോകുന്നതിന് മുമ്പ്. സ്പീഡ് കൂടിയാലുള്ള ഒരു ഗുണമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പം ഇടയ്ക്ക് വിട്ടുപോകും. അത് ചെയ്ത് ചെയ്ത് ചെയ്ത് തൂത് നൂത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് നിന്ന് വിട്ടുപോകും. മറ്റേ സ്പീഡിലാകുമ്പോൾ അത് മറക്കാൻ സമയമില്ലല്ലോ, മറക്കാൻ സമയം കിട്ടരുത്. അങ്ങനെ പറയുന്നു ശീലിക്കണം. മൂന്ന് തകാരം അവിടെയും ദദേ ദദേത ദദേയാദാം ദദേരം ദദേധ ദദേയാദാം ദദേധം ദദേ അതതിഷ്യത പൂർണമേവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.